നിത്യോപാസീത എന്ന മന്ത്രത്തിൽ കുറിച്ചുള്ള ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത മുഴുവൻ ചോദ്യങ്ങളാണ്, പൂർവപക്ഷമാണ്. ഇത് ഉപാസീത എന്ന് പറയുന്നത് ജ്ഞാനം എന്നുള്ള അർത്ഥമല്ല, ധ്യാനിക്കുക എന്നുള്ള അർത്ഥമാണ് പൂർവപക്ഷി പറയുന്നത്. വിജ്ഞാന ഉപാസന ഒരേ അർത്ഥത്തിലാണ്. അതുകൊണ്ട് അത് അപ്രാപ്തമാണ്, അത് വിധിച്ചിരിക്കുകയാണ്. അതിന് യുക്തിയും പറഞ്ഞു. എന്താണ് പുരുഷൻ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കേവലം വസ്തുസ്വരൂപത്തെ കുറിച്ച് പറഞ്ഞാൽ പ്രവൃത്തി നടക്കത്തില്ല. ജുഹയാ ഏജേത എന്നെല്ലാം പറയുന്നത് പോലെ അത് മാത്രമല്ല, വേദത്തിൽ പറയുന്നുണ്ട്. ഹവിസ് കയ്യിലെടുത്ത് ദേവതയെ ധ്യാനിക്കാൻ പറയുന്നുണ്ട്. പിന്നെ മന്തവ്യോ നിധിധ്യാസിതവ്യോ എന്നെല്ലാം മാനസിക ക്രിയയെ വിധിക്കുന്നു. അതുമാത്രമല്ല, വൈദിക നിയമം അനുസരിച്ചും വിധിക്ക് ഭാവന അതിൻ്റെ കിം കേന കഥം എന്ന് മൂന്ന് അംശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആകാംക്ഷ പൂർത്തി വരുന്നത്. ഉപാസീത എന്ന് കേൾക്കുമ്പോൾ അവിടെ ആകാംക്ഷ ഉണ്ടാവും. എന്തിനെ, എന്തുകൊണ്ട്, എങ്ങനെ പറഞ്ഞു. ത്യാഗ ബ്രഹ്മചര്യ സമുദ്രം പരത്തി കൂടി ഉപാസിക്കണം. ബാക്കിയുള്ള വാക്കുകളോ ഏകമേവാദ്വിതീയം, അതെല്ലാം ഈ ഉപാസനയ്ക്ക് വേണ്ടി അതിൻ്റെ അംശമായിട്ടാണ്. അതുമാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നു വിജ്ഞായ പ്രജ്ഞാം കർവീത. ആദ്യം ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം നേടണം. അതുകഴിഞ്ഞ് അതിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം. എന്തുകൊണ്ട്? ദഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിരധ്യാസിതവ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടാകാത്തതുകൊണ്ടാണ് മനന നിരധ്യാസനങ്ങളിലൂടെ അതിനെ സാക്ഷാത്കരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ സാക്ഷാത്കാരമാണ് ജ്ഞാനം. ഇന്ന് ആത്മവിഷയം വേദവാക്യ ജനിതം വിജ്ഞാനം. അതുകൊണ്ട് വേദവാക്യത്തിൽ നിന്ന് ആത്മവിഷയമായ ജ്ഞാനം ഉണ്ടാകുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശ്രോതവ്യോ നിരധ്യാസിതവ്യോ എന്ന് പറയുമായിരുന്നില്ല. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. പൂർവപക്ഷം അനുസമാനം പറയുന്നു. നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, എന്ത് ശരിയല്ല, ഇത് വിധേയമാണോ? വിധേയം എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ വരുന്നത് വേദവാക്യമായതുകൊണ്ട് കർമ്മങ്ങളെയും മറ്റും വിധിച്ചിരിക്കുന്നു. അതുപോലെ ഇത് വിധേയമാണെന്നുള്ളത് ശരിയല്ല. എന്തുകൊണ്ട്? അർത്ഥാന്തര ഭാവ. ഇവിടെ അർത്ഥാന്തരമൊന്നുമില്ല വിധിക്കാൻ. അതെന്താണ് അർത്ഥാന്തരം? അത് പറയുന്നു, നജാത്മേത്യവ ഉപാസി ദൈത്യപൂർവ വിധി കസ്മാത് ആത്മസ്വരൂപ കഥന അനാത്മ പ്രതിഷേധ വാക്യജനിത വിജ്ഞാന വ്യതിരേകേണ അർത്ഥാന്തരസ്യ കർത്തവ്യസ്യ മാനസസ്യ ബാഹ്യസ്യ അഭാവ. വിധി എന്തുകൊണ്ടല്ല? തത്ര ഹി വിധി സാഫന്യ എത്ര വിധി വാക്യ ശ്രവണ മാത്രം ജനിത വിജ്ഞാനം വ്യതിരേകേണ പുരുഷ പ്രവൃത്തർ ഗമ്യതേ യഥാ ദർശപൂർണമാസാഭ്യം സ്വർഗകാമ വിദ്യ ദൈത്യവുമാകും ഹി ദർശപൂർണമാസ വിധി വാക്യ ജനിത വിജ്ഞാനമേവ ദർശപൂർണമാസാനുഷ്ഠാനം തച്ചാധികാരാദ്യപേക്ഷാനുഭാവി നേതി നേതിയാത്മപ്രതിപാദക വാക്യജനിത വിജ്ഞാനം വ്യതിരേകീണ ദർശപൂർണമാസാധിപത് പുരുഷം വ്യാപാര സംഭവതി സർവവ്യാപാര ഉപശമഹേതുത്വാ തദ്വാക്യജനിത വിജ്ഞാനസ്യ നഹി ഉദാസീന വിജ്ഞാനം പ്രവൃത്തിജനകം അബ്രഹ്മാനാത്മവിജ്ഞാന നിവർത്തകത്വേകമേവാദ്യതീയം തത്വം സിത്യവുമാതിവാക്യാന്നിവർത്തു പ്രവൃത്തിരുപബുദ്ധ്യത വിരോധാ. അർത്ഥാന്തരാഭാവം എന്ന് പറയുന്നതിന് വ്യാഖ്യാനിച്ചാണ് ഇതുപോലെ. വിധിയിൽ എന്തുണ്ട്? ആത്മീയത്യ ഉപാസിത എന്ന് പറയുന്നത് ഒരു അപൂർവ വിധിയല്ല. അത് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട് കസ്മാത് ആത്മസ്വരൂപ കഥന അനാത്മ പ്രതിഷേധ വാക്യജനിത വിജ്ഞാന വ്യതിരേകീണ അർത്ഥാന്തരസ്യ കർത്തവ്യസ്യ മാനസ്യ മാനസസ്യ ബാഹ്യസ്യ ഇവിടെ നേതി നേതി ആത്മീയവേദം സർവം ബ്രഹ്മീവേദം സർവം തത്വമസി ഇവിടെ ഒരു സ്ഥലത്തും തന്നെ ഈ ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുകയല്ലാതെ മറ്റൊരു കർത്തവ്യത്തെ അവിടെ വിധിക്കുന്നില്ല. അതുകൊണ്ട് ആത്മസ്വരൂപ കഥന അനാത്മ പ്രതിഷേധ വാക്യ ജനവിജ്ഞാൻ ആ വിജ്ഞാനമാണ് അവിടെ ഉണ്ടാവുന്നത്. നീ ആത്മസ്വരൂപമാണ് എന്ന ബോധം ഉണ്ടാകുന്നു. ശരി, ഞാൻ ആത്മസ്വരൂപമാണ് അതുകൊണ്ട് ഇന്നത് ചെയ്യണം എന്നൊരു ബോധം അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. യാഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ല, യാഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വർഗകാമനയുണ്ടെങ്കിൽ നീ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യണം തുടങ്ങിയ ജ്ഞാനങ്ങളെല്ലാം അവിടെ ഉണ്ടാകും, അറിവുണ്ടാകും. ഇവിടെ ഒരേ ഒരു ബോധമേ ഉണ്ടാകുന്നു. എന്താണ്? താൻ ആത്മസ്വരൂപമാണ്. ശ്രവണത്തിൽ നിന്ന് അതാ ഉണ്ടാകുന്നു. അനാത്മബോധത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു. ഞാനിവിടെ പറഞ്ഞത് ആത്മസ്വരൂപ കഥന അനാത്മ പ്രതിഷേധ വാക്യം ചെയ്തു. ഈ വാക്യങ്ങളെല്ലാം അതാ ചെയ്യുന്നു. ശ്രുതി അല്ലെങ്കിൽ അദ്വൈത ഉപദേശത്തെ ശ്രവിക്കുമ്പോൾ കേൾക്കുന്ന ഒരാളിനുണ്ടാകുന്ന ബോധം അതാണ്. അവിടെ ഒന്നും തന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ആത്മബോധത്തെ ഉണ്ടാക്കുന്നു, അനാത്മബോധത്തെ താൻ ദേഹമാണ്, ഇത് തൻ്റെതാണ്, ഇങ്ങനെ വരുന്ന അനാത്മബോധങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വിജ്ഞാനം വ്യതിരേകേണ, അങ്ങനെ ഒരു ജ്ഞാനമല്ലാതെ കൂടുതലായിട്ട് അർത്ഥാന്തരിച്ച് മറ്റെന്തെങ്കിലും ഒരു കർത്തവ്യം ഇന്നത് ചെയ്യണമെന്ന് മാനസസ്യ ബാഹ്യസ്യഭാവം. മാനസമോ ബാഹ്യമോമായിട്ടില്ല, യാഗത്തിൽ അങ്ങനെയല്ല. രണ്ടു തരത്തിലുള്ള കർത്തവ്യങ്ങളുണ്ട്, മാനസികവും ബാഹ്യവും. വാചികവുമുണ്ട്, ബാഹ്യമായി ചെയ്യുന്നത് പുറമേ അഗ്നി എല്ലാം ജ്വലിപ്പിച്ചതിന് അതിൽ ഹവിസിനെ അർപ്പിക്കുന്നു. മാനസികമായിട്ട് മന്ത്രങ്ങളെ ധ്യാനിക്കുന്നു. ഇവിടെ അതൊന്നും പറയുന്നില്ല. നിന്ന മന്ത്രത്തെ ധ്യാനിക്കണം, നിന്ന പ്രവൃത്തി ചെയ്യണം, അതിവിടെ പറയുന്നില്ല. അങ്ങനെ ഇന്ന മറിച്ച് കേവലം ബോധത്തെ ഉണ്ടാക്കുന്നു. ആത്മീയവേദം സർവം സർവാത്മാവാണ്, അങ്ങനെ ഒരു ബോധത്തെ ഉണ്ടാകുന്നു. ഏകമേവ അദ്വിതീയം ബ്രഹ്മീവേദം അമൃതം, ഇങ്ങനെ പരമാത്മ തത്വത്തെ ബോധിപ്പിക്കുന്നു. അങ്ങനെ ബോധിക്കുന്നിടത്ത് ഇങ്ങനെ വിധി ചെയ്യാനല്ലെങ്കിൽ പിന്നെ വിധിച്ചിട്ട് എന്താ കാര്യം? തത്ര ഹി വിധേയ സാഫല്യം എത്ര വിധിവാക്യ ശ്രവണം മാത്ര ജനിത വിജ്ഞാനം വിതരുകയാണ് പുരുഷ പ്രവൃത്തർഗമ്യം. വിധി എവിടെയാണോ സാർത്ഥകമാകുന്നത്, വിധിവാക്യം ശ്രവിച്ച് അതിൽ നിന്ന് അറിവുണ്ടായി ആ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കാനുണ്ടെങ്കിലേ അതാണ് വിധിവാക്യ ശ്രവണ മാത്ര ജനിത. വിധിവാക്യത്തിൽ നിന്നും ജ്ഞാനമുണ്ടായി. ഈ പറയുന്നത് പോലെ ആത്മീയവേദം ഏകമേവാദ്യതി അങ്ങനെയുള്ളതാണ് യജ്ഞേത തുടങ്ങി. അവിടെ നിന്ന് അറിവുണ്ടാകുന്ന യാഗത്തെക്കുറിച്ച് അവിടെ ജ്ഞാനം പോരാ, ജ്ഞാനത്തിനപ്പുറം പ്രവൃത്തി വേണം. പുരുഷപ്രവൃത്തർ ഗമ്യത, അവിടെ പുരുഷപ്രവൃത്തിയുണ്ട്. പിന്നെ അയാൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ധനത്തെ സഞ്ചയിക്കണം, ഒരുപാട് സഞ്ചയിച്ച് പിന്നീട് അവിടെ യാഗം അനുഷ്ഠിക്കണം, വൃത്തിക്കുകൾ വേണം, ഒരുപാട് കാര്യങ്ങൾ അവിടെ ആവശ്യമുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ആ അറിവ് ശ്രുതി ബോധിപ്പിക്കുന്ന അറിവിനപ്പുറം കർത്തവ്യമായിട്ടൊന്നുമില്ല. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്ന അറിവെന്ന് പറയുന്ന അദ്വൈത ജ്ഞാനമാണ്. മറ്റെന്തെങ്കിലും ജ്ഞാനമാണെങ്കിൽ അവിടെ കർത്തവ്യങ്ങൾ ഉപാസനയാണെങ്കിൽ അവിടെ ചെയ്യാൻ പറയും. ഇന്ന് ചെയ്യണം ഉപാസീത, പഞ്ചാഗ്നി വിദ്യ പോലുള്ളിടത്തൊക്കെ നമ്മൾ ചെയ്യും. വാചം ധേനു ഉപാസീത എന്നൊക്കെ പറയുമ്പോൾ നീ ഇതിനെ ഇന്നതായി ധ്യാനിക്കൂ, ഇവിടെ അത് പറയുന്നില്ല. നീ ഇന്നതാണ്, മറ്റൊന്ന് ചെയ്യാൻ ഇവിടെ പറയുന്നില്ല. അത് ബോധിപ്പിക്കുകയാണ്. വിജ്ഞാനം മാത്ര വ്യതിരികേണ പുരുഷപ്രവൃത്തി ഗമ്യത. ഉദാഹരണം പറയുന്നത് യഥ ദർശപൂർണമാസാഭ്യ സർഗകാമയജൈത്യവ മാധവ്, യാഗത്തെക്കുറിച്ച് ജയിത ദർശപൂർണമാസ യാഗങ്ങൾ ചെയ്യണമെന്ന് പറയുന്നിടത്ത് നഹി ദർശപൂർണമാസ വിധിവാക്യജനിത വിജ്ഞാനമേവ ദർശപൂർണമാസ അനുഷ്ഠാനം. അവിടെ കേവലം വിജ്ഞാനം, അതുകൊണ്ട് അനുഷ്ഠാനം പൂർണ്ണമാകുന്നില്ല. യാഗത്തെക്കുറിച്ച് അറിഞ്ഞു, ഒന്നും പ്രവർത്തിക്കുന്നില്ല, അത് യാഗമാകുന്നില്ല. ആണ് ദർശപൂർണമാസ വിധിവാക്യജനിത വിജ്ഞാനമേവ ദർശപൂർണമാസ അനുഷ്ഠാനം. അധികാരിയുടെ അപേക്ഷാനുഭാവി, അവിടെ എന്ത് വേണം? അവിടെ അധികാരി വേണം, വിത്തം വേണം, യജ്ഞത്തിനുള്ള ഉപകരണങ്ങൾ വേണം, കീർത്തിക്കുക തുടങ്ങിയവ വേണം, ഒരുപാട് കാര്യങ്ങൾ അത് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അത് പറഞ്ഞിരിക്കുന്നു. ഇവിടെ അതല്ല, ഇവിടെ കേവലം ആ തത്വത്തെ ബോധിപ്പിക്കുന്നു. നീ അതാണോ? മറ്റൊരു കർത്തവ്യത്തെയും ബോധിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഇത് വിധിയല്ല. അതാണ് എന്നാത്തു നേതി നേതി ഇത്യാദ്യാത്മപ്രതിപാദക വാക്യജനിത വിജ്ഞാന വ്യതിരേകേണ ദർശപൂർണ മാസാധിപത് പുരുഷ വ്യാപാര സംഭവതി. ഇവിടെ എന്താണ് നേതി നേതി? അല്ല അല്ല, അവിടെ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് നീതി ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യുന്നു? ആ കർത്തൃത്വത്തെ നിഷേധിക്കുകയാണ്. ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയല്ല, കർത്തൃത്വത്തെ തന്നെ നിഷേധിക്കും. താൻ ചെയ്യുന്നവനാണ്, താൻ അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നവനാണെന്നുള്ള വിചാരങ്ങളെ തന്നെ നിഷേധിക്കുന്നു. പിന്നെ എവിടെയാ ചെയ്യുന്നത്? പിന്നെ എന്താ ചെയ്യാനുള്ളത്? അതാണ് നേതി നേതി ഇത്യാദി ആത്മപ്രതിപാദ വാക്യജന വിജ്ഞാനം വ്യതിരേകേണ ദർശപൂർണ മാസാധിപ ആ യാഗത്തെ പോലെ പുരുഷ വ്യാപാരം എന്ന സംഭവം ഇവിടെ പുരുഷ പ്രവൃത്തി സംഭവിക്കത്തില്ല. കർത്തൃത്വത്തെ തന്നെ നിഷേധിച്ചിട്ട് അജ്ഞാനം കൊണ്ട് താൻ കർത്താവാണ് എന്ത് ചെയ്യുന്ന എന്ന് കരുതി ചെയ്യുന്ന പ്രവൃത്തികൾ, അതിന് മൂലകാരണമായിരിക്കുന്ന ആ കർത്തൃത്വത്തെ നിഷേധിച്ച് നീ അങ്ങനെ ചെയ്യുന്നവനല്ല, ചെയ്യേണ്ടവനല്ല, നിന്നിൽ അങ്ങനെ ഒരു ധർമ്മമില്ല എന്ന് പറഞ്ഞ് ഇതെങ്ങനെ ചെയ്യുന്നത്? എന്ത് ചെയ്യണം? ശാരീരികമോ മാനസികവുമായ പ്രവൃത്തികൾക്ക് അത് ഒരു പ്രേരണ കൊടുക്കുന്നില്ല. മനസ്സത് നേതി നേതി സർവത്തെ നിഷേധിക്കുകയാണ്. സർവവ്യാപാര ഉപശമഹേതുത്വ വാക്യജനിത വിജ്ഞാനസ്യ വാക്യജനിതമായ വിജ്ഞാനം അത് കർത്തൃത്വത്തെ തന്നെ നിഷേധിക്കുന്നുണ്ട്. സർവപ്രവൃത്തികളുടെയും അവസാനത്തെയാണ് അത് കാണിക്കുന്നത്. നഹി ഉദാസീന വിജ്ഞാനം പ്രവൃത്തിജനകം, ആ ഉദാസീനതയെ ബോധിപ്പിക്കുന്ന വിജ്ഞാനം. പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, അതാണ് ഉദാസീന വിജ്ഞ. ഇത് രണ്ടും അല്ലാതെ ഉദാസീനമായ ഉദാസീന ഉദാസീനോ ഗുണേറിയോന വിചാരല്യത എന്ന് പറഞ്ഞ തരത്തിൽ ആ ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ നീ അതാണെന്ന് ബോധിപ്പിക്കുകയും താൻ അതാണെന്ന് ബോധിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എങ്ങനെ പ്രവൃത്തി ഉണ്ടാകും? ഉപാസന എന്ന് പറയുന്ന പ്രവൃത്തി അവിടെ സംഭവിക്കത്തില്ല. തന്നിലതില്ലല്ലോ, തന്നിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നിലനിൽക്കുന്നില്ല. അബ്രഹ്മ അനാത്മ വിജ്ഞാന നിവർത്തകത്വ താൻ ആ തത്വമല്ല, താൻ ഈ ശരീരമാണ്. താൻ അബ്രഹ്മ അനാത്മ വിജ്ഞാനം, ഈ വിജ്ഞാനത്തെ ഇവിടെ ഇല്ലാതാക്കുകയാണ്, കർത്തൃത്വ ബുദ്ധിയെ നശിപ്പിക്കുകയാണ്. താൻ ചെയ്യുന്നവനാണ്, തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ദേഹാഭിമാനത്തോടുകൂടിയുള്ള ഈ ചിന്ത ഇതിനെ നിരാകരിക്കുകയാണ്. അതാണ് ആത്മബോധം. ഇത് രണ്ടും കൂടെ ഇരിക്കില്ല. പറഞ്ഞതിന് മുമ്പ് ഇത് ഇരുളും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇരുളിലാണ് ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. ധ്യാനവും ബാഹ്യമായ കർമ്മങ്ങളും എല്ലാം ഇരുളിലാണ്, അജ്ഞാനത്തിലിരുന്നുകൊണ്ടാണ്. ഇവിടെ കർമ്മശൂന്യതയാണ്, അസംഗ ഉദാസീനതയാണ് ബോധിപ്പിക്കുന്നത്. അവിടെ പിന്നീട് എങ്ങനെ അതുകൊണ്ട് കർമ്മം ഉണ്ടാകുന്നു? ആ ജ്ഞാനം കൊണ്ട് കർമ്മം ഉണ്ടാകത്തില്ല. ഏകമേവ അദ്വിതീയം തത്വമസി ഇത്യുമാദി വാക്യാനാം, ഈ വാക്യങ്ങളെല്ലാം ആ കർമ്മരഹിതമായ സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. അത് ബോധിച്ച ഒരുവന് പിന്നീട് എന്താണ് കർത്തവ്യമായിട്ടുള്ളത്? കർത്തവ്യത്തെ ബുദ്ധി നശിച്ചില്ലേ? ബോധിക്കാത്തവർക്ക് കർത്തവ്യം കാണും, അതിവിടെ പറയുന്നില്ല. ഈ വാക്യങ്ങളിൽ നിന്ന് സ്വസ്വരൂപത്തെ ബോധിച്ചവന് ഇല്ല, അതാ പറയുന്നു. നജത്ത നിവൃത്തോ പ്രവൃത്തി രൂപത്തിന്റെ വിരോധ. അതുകൊണ്ട് ഈ അബ്രഹ്മജ്ഞാനം, അനാത്മവിജ്ഞാനം, ദേഹബുദ്ധി, കർത്തൃത്വ ബുദ്ധി, കർമ്മത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം ഉൾപ്പെടെയുള്ളത്, അഹന്ത തുടങ്ങിയവയെല്ലാം നിവർത്തിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി രൂപത്തിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തി അവിടെ സംഭവിക്കത്തില്ല. അവിടെ അതാണ് ജ്ഞാനത്തിന്റെ പ്രയോജനം. വിരോധാദി രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. അജ്ഞാനം കൊണ്ട് പ്രവൃത്തി, തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു, പിന്നെ ഇവിടെ പ്രവൃത്തി വരും. കാരണം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാര്യം നിലനിൽക്കും? അപ്പോ ഇവിടെ ചോദിക്കുന്നു, വാക്കിഞ്ഞരുത് വിജ്ഞാനം മാത്ര ബ്രഹ്മ അബ്രഹ്മ അനാത്മജ്ഞാനം എന്ന് ഇവിടെ തിരിച്ച് പറയുന്നു. വാക്യജനിത വിജ്ഞാനം മാത്രം, കേവലം ഉപനിഷത്ത് ശ്രവിക്കുക, തത്വ ശ്രവിക്കുക, അതുകൊണ്ട് മാത്രം ഉടനെ അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. എങ്ങനെ? തത്വമസി നേതി നേതി ആത്മീയവേദം തുടങ്ങി ഈ വാക്യങ്ങൾ ശ്രവിക്കുന്നു, ജ്ഞാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് മാത്രം എന്നുവെച്ചാൽ ഉപാസനയില്ലാതെ നമ്മൾ പറയാറല്ലോ, നമ്മൾ സാറിന് പറയാറ് ഇത് കേട്ടാൽ പോലെ, ധ്യാനിക്കണം, പുസ്തകം വായിച്ചാൽ പോലെ, ജപിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ. വാക്യം ചെയ്യുന്നത് വിജ്ഞാനം മാത്ര അനാത്മ അജ്ഞാ അബ്രഹ്മ അനാത്മവിജ്ഞാനം എന്ന് പറഞ്ഞ് ഈ മറ്റ് ഈ ജ്ഞാനങ്ങൾ, ഞാൻ ദേഹമാണ്, ഈ ദേഹാഭിമാനം, ഈ മമത, ഈ ആസക്തി, ഈ വരുന്ന ജ്ഞാനങ്ങൾ, ഈ പറയുന്ന അജ്ഞാന മൂലകമായി വരുന്ന ഈ വിജ്ഞാനങ്ങൾ നിവർത്തിക്കുന്ന എങ്ങനെ? നിവർത്തി ഇതൊന്നും ഇല്ലാതാകത്തില്ല, സ്വാനുഭവമാണ്. ഞാൻ വേദാന്തം ശ്രവിക്കുന്നുണ്ട്, ആത്മാവാണെന്ന് അറിയുന്നുമുണ്ട്, പക്ഷെ ഇതൊന്നും പോകുന്നില്ല. അതുകൊണ്ട് വാക്യജനിത വിജ്ഞാനം മാത്ര, ഇതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജ്ഞാനം പോരാ, പിന്നീട് ധ്യാനിച്ച് ആത്മാവിനെ സാക്ഷാത്കരിക്കും. സാക്ഷാത്കരിച്ചാലേ പോകല്ല, വെറും ജ്ഞാനം കൊണ്ട് എന്താണ് അബ്രഹ്മ അനാത്മ വിജ്ഞാന നിവൃത്തി അത് സംഭവിക്കത്തില്ല എന്നാണ് വീണ്ടും പറയുന്നത്. സ്വഭാവമായിട്ടും നമ്മളെല്ലാം പറയുന്ന കാര്യം എത്രയോ കാലം കൊണ്ട് ഇത് കേൾക്കുന്നു, എന്തെങ്കിലും ഒന്നും വർത്തിച്ചോ ഇല്ല. പിന്നെ ഭാഷ്യകാരൻ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, വാക്യജനിത വിജ്ഞാനം മാത്രം കൊണ്ടല്ല എന്ന് വർദ്ധിക്കുന്നു. അതിന് സമാനം പറയുന്നു, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഭാഷ്യകാരൻ പറയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല, എന്താ പറയുന്നുള്ളു. തത്വമസി നേതി നേതി ആത്മീവേദം ഏകമേവാദ്ദിതിയും ബ്രഹ്മീവേദം അമൃതം നാന്യ അതോ അസ്ഥി ദൃഷ്ടൃ തദൈവ ബ്രഹ്മത്വം വിദ്ധി ഇത്യാദി വാക്യാനാം തദ്വാദിത്വ. ഈ വാക്യങ്ങൾ എന്താ ബോധിപ്പിക്കുന്നത്? ഇതെല്ലാം അബ്രഹ്മ അനാത്മ വിജ്ഞാന നിവൃത്തിക്കുള്ളതാണ് ഈ വാക്യങ്ങളെല്ലാം. വാക്യങ്ങളെല്ലാം അതാണ് പറയുന്നത്. ശരി, ഈ വാക്യങ്ങൾ വേറെ എന്തെങ്കിലുമാണ് ബോധിപ്പിച്ചതെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാകും. ഈ വാക്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്നത് ഈ ധർമ്മരഹിതമായ സ്വസ്വരൂപത്തെയാണ്. ആ വാക്യങ്ങളത് ബോധിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന വിജ്ഞാനം കൊണ്ടത് പോകാതിരിക്കുന്ന എങ്ങനെ? അത് പോയല്ലേ പറ്റൂ. പറയുന്നുമല്ല എന്നാണ് പൂർവപക്ഷികൾ സമ്മതിക്കാൻ തയ്യാറില്ല. അങ്ങനെ ഈ വേദാന്തം കേട്ടതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല. എത്ര കാലം കൊണ്ട് കേൾക്കുന്നു, ഒന്നും പരിഹരിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ദൃഷ്ടവ്യവിധേഹി വിഷയസമർപ്പകാണി ഏതാണ് ഇത് ചെയ്ത് പറയുന്നു. ഇവിടെ പറയുന്നത് ധ്യാനിക്കാനുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുകയാണ്. ആത്മീയവേദം തത്വമസി ദൃഷ്ടവ്യവിധി എന്താണോ ആത്മാവാ ഹരി ശ്രോതവ്യ മന്ദവ്യം നിധ്യാസ്തവ്യ ആത്മാവാരെ ദൃഷ്ടവ്യ എന്നെല്ലാം പറയുന്നത്. ദൃഷ്ടവ്യവിധി ദർശിക്കണം, എങ്ങനെ ധ്യാനിക്കണം? ധ്യാനിച്ചതിനെ ദർശിക്കണം, അതിനുള്ള ദൃഷ്ടവിധിയുടെ വിഷയം എന്തിനെ ധ്യാനിക്കണം? അവിടെ പറഞ്ഞു തത്വമസി നേരി നേരി, അങ്ങനെ നീ ധ്യാനിക്കുക. ആത്മീയവേദം ഒന്ന് ധ്യാനിക്കുക, അതിനൊരു വിഷയം വേണ്ടേ? നിധിധ്യാസിതവ്യ, നീ ഉപാസിക്കണമെന്ന് പറഞ്ഞു. എന്താ ഉപാസിക്കേണ്ടത്? എന്തിനെങ്കിലും ഉപാസിച്ചാൽ മതി. അവിടെ പറയുന്നു ബ്രഹ്മവേദം അമൃതം എന്ന് ഉപാസിക്കുക. അത് വിധിയാണ്. അപ്പോൾ ആ ദൃഷ്ടവ്യ വിധിക്കുള്ള വിഷയസമർപ്പകമാണ് ഏതാണ് മനസ്സിലോട്ട് പറയും. എന്താണോ നിങ്ങൾ തത്വത്തെ ശ്രവിക്കുക, അപ്പോൾ ഇന്നതാണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഏകാന്തത്തിൽ പോയിരുന്നതിനെ ധ്യാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവും എന്ന് പറയും. അതുപോലെയാണ് ദൃഷ്ടവ്യ വിധിക്ക് വിഷയത്തെ സമർപ്പിക്കുകയാണ്, വിഷയത്തെ കൊടുക്കുകയാണിതല്ല. ഉപാസനയ്ക്കുള്ള വിഷയത്തെ കാണിച്ചു കൊടുക്കണം, നീ ഇന്നതിനെ ഉപാസിക്കൂ. അല്ലാതെ ഇത് ഇതിൻ്റെ അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. പറയുന്നത് ശരിയല്ല, വീണ്ടും മനസ്സിലാകുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രവണത്തെക്കുറിച്ച് തന്നെയാണ്, ധ്യാനത്തെക്കുറിച്ചോ ഉപാസനയെക്കുറിച്ചോ അല്ല. ശ്രവണം ആ വാസ്തവ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു, അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ജ്ഞാനം. ഇനി രണ്ടാമതൊരു ജ്ഞാനമില്ല. ധ്യാനിച്ചിട്ടുണ്ടാകുന്ന സാക്ഷാത്കാരം അങ്ങനെ ഒന്നുമില്ല. ശ്രവിക്കുമ്പോണ്ടായ ജ്ഞാനം തന്നെ. എന്താണ് അർത്ഥാന്തരാഭാവാദി ത്യുക്തോത്രമേ? നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണോ യജേത എന്ന് കേൾക്കുമ്പോൾ യാഗം ചെയ്യണമെന്ന് ജ്ഞാനം ഉണ്ടാകുന്നത്, അതുപോലെ ഇവിടെ ആത്മീയവേദം ബ്രഹ്മീയവേദം എന്ന് കേൾക്കുമ്പോൾ ആ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു, അറിവുണ്ടാകുന്നു. അവിടെ ഇനി ഒന്ന് ചെയ്യണമെന്നുള്ള അർത്ഥാന്തരം ഇതെക്കുറിച്ച് പറയുന്നില്ല. ഇനി ഇതുകൂടി ചെയ്യുമെന്ന് പറയുന്നില്ല. അവിടെ ഒരിടത്തും തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ട്? അത് മുമ്പ് പറഞ്ഞ കാര്യമാണ്, വീണ്ടും നിങ്ങൾ അത് തന്നെ ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാത്തുണ്ട്? ശ്രവണത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു എന്നാ. അത് ഒന്നുകൂടി ഇനി വ്യക്തമായി പറഞ്ഞുതരാം. എന്താണോ ആത്മവസ്തു സ്വരൂപ സമർപ്പകീരേവ വാക്യേഹി തത്വമസി ഇത്യാദിഭി ശ്രവണകാലേ ഏവ. അതാണ് സാമാന്യ സംസ്കൃതം അറിയാമെന്നുള്ളവർക്കെല്ലാം മനസ്സിലാവും. ശ്രവണകാലേ ഏവ ശ്രവിക്കുന്ന സമയത്ത് തന്നെ, അല്ല ശ്രവിച്ചതിന് ശേഷം, രാവിലെ ഇരുന്ന് ശ്രവിച്ചു, വൈകുന്നേരം ഉപാസന, അങ്ങനെ അല്ല. അപ്പോ സാക്ഷാത്കാരം, അപ്പോ ജ്ഞാനം, അങ്ങനെ അല്ല. ശ്രവണ സമയം എപ്പോഴാണോ അപ്പൊ തന്നെ, തത്വമസി എന്ന് ശ്രവിക്കുന്ന സമയം തന്നെ. അതാണ് ആത്മവസ്തു സ്വരൂപ സമർപ്പയക്ക്. എന്തെങ്കിലും ശ്രവിച്ചാൽ പോലെ ആത്മവസ്തു സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. എങ്ങനെ? തത്വമസി, ആത്മീയവേദം, നീതിനീതി, ഏകമേവാദ്യതി, ഇതൊക്കെ ആത്മവസ്തു സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. വാക്യേഹി എന്താണ്? തത്വമസി ഇത്യാദിഭിഹി, ഈ വാക്യങ്ങൾ കൊണ്ട് ശ്രവണകാലേ ഏവ, യാതൊരു സംശയത്തിനുണ്ടാവരുത്. അസന്നിഗ്ധമായി പറയുകയാണ്, ഇത് ശ്രവിക്കുന്ന സമയത്ത് തന്നെ തദ്ദർശനസ്യ കൃതത്വം, അപ്പോൾ തന്നെ സാക്ഷാത്കാരം സംഭവിച്ചു. തദ്ദർശനസ്യ അജ്ഞാനം അല്ലെങ്കിൽ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇത് ശ്രവിക്കുന്ന വേളയിൽ തന്നെ സംഭവിച്ചു എന്നാണ്. കൃതത്വ, അതുകൊണ്ട് ദൃഷ്ടവ്യ വിധേഹേ, ദൃഷ്ടവ്യ നിധിധ്യാസിതവ്യ എന്നെല്ലാം പറയുന്നതുകൊണ്ട് ന അനുഷ്ഠാനാന്തരം കർത്തവ്യം, മറ്റൊന്ന് ചെയ്യാൻ അവിടെ കർത്തവ്യമായിട്ടില്ല. ഇങ്ങനെയുള്ള വാക്യങ്ങളുണ്ട്. മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞത് വിധികളെല്ലാം ഇതൊക്കെ വിധിച്ഛായയാണ്, വിധി പോലെ തോന്നും. എന്തുകൊണ്ട്? ഇത് സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളോട് ചേർന്ന് വരുന്നതാണ്. അകർത്താവായ ആത്മാവിനെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളോട് ചേർന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇതിന് വിധി എന്ന് പറയാൻ പറ്റില്ല. വിധിക്കുന്നതിന് വേണ്ട ഒന്നിനെ അവിടെ ഇത് വെളിപ്പെടുത്തുന്നില്ല. മറിച്ച് വിധിക്കുന്നതിന് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ള കർത്തൃത്വാദികൾ അതിനെ നിഷേധിക്കുകയാണ്. അതുകൊണ്ട് തത്വമസി ഇത്യാദിഭി, തത്വമസി തുടങ്ങിയ വാക്യങ്ങളുടെ ശ്രവണകാലെ ഏവ, ആ ശ്രവിക്കുന്ന സമയത്ത് തന്നെ, ആ കാലത്തെ പുറത്തെ എടുത്ത് പറയുകയാണ്. തദ്ദർശനസ്യ കൃതത്വ, സാക്ഷാത്കാരം കൃതം എന്ന് വെച്ചാൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ദൃഷ്ടവിധേയ അനുഷ്ഠാനാന്തരം കർത്തവ്യം, അതുകൊണ്ട് ദൃഷ്ടവ്യ നിധിധ്യാസിതവ്യ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഉപാസന അല്ലെങ്കിൽ ധ്യാനം കർത്തവ്യമായി വിധിക്കുന്നില്ല. ഇതി ഉക്തോത്തരം, അതാണ് നേരത്തെ പറഞ്ഞു. ഉക്തോത്തരം സമാധാനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ഇപ്പോൾ തത്വമസി എന്ന് ശ്രവിക്കുന്ന സമയത്ത് ശ്രവണ സമകാലേ ഏവ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ശ്രവിക്കുന്ന സമയത്ത് തന്നെ ദർശനം, ആത്മദർശനം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ആത്മദർശനം ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മദർശനം സംഭവിച്ചോ ഇല്ലയോ എന്ന് സംശയം വരാൻ വഴിയില്ല. ആ ദർശനം സംഭവിച്ച എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ ഞാൻ പുസ്തകമാണെന്നറിഞ്ഞാൽ ഇത് പുസ്തകമാണോ അല്ലയോ എന്നൊരു സംശയം വരത്തില്ല. വസ്തു എങ്ങനെയോ അതിനെ അതുപോലെ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ശ്രവണം പലതവണ കഴിഞ്ഞ് വീണ്ടും സംശയം. പിന്നെ ശ്രവണകാലെ ഏവ തദ്ദർശന സ്വീകൃതത്വം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താ? ഇവിടെ ശ്രവണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നെന്താ? ഇവിടെ വേദാധ്യയനം ചെയ്ത് വേദോക്തമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് കാമ്യനിഷിദ്ധങ്ങളൊക്കെ ഒഴിവാക്കി കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി അനുഷ്ഠിച്ച് അന്ധകരണത്തിൽ അതിൻ്റെതായ യോഗ്യതകളെല്ലാം സമ്പാദിച്ച് ആത്മജിജ്ഞാസയുണ്ടായി, അപ്പോഴാണ് താൻ ആരാണ് എന്നിങ്ങനെ ആത്മജിജ്ഞാസയുണ്ടായി. ഒരാള് ഈ ശ്രവണത്തിന് തയ്യാറാകുന്നു. പറഞ്ഞല്ലോ പദപദാർത്ഥ സംഗതിയെല്ലാം ഉള്ള ഒരാൾ, യോഗ്യതകളെല്ലാം ഒരാള് ഈ ഇതിനെ ശ്രവിച്ചു കഴിഞ്ഞാൽ ആ ശ്രവണകാലത്തിൽ തന്നെ വിജ്ഞാനം ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരാൾ ശ്രവിക്കുന്നു, അയാൾക്കങ്ങനെ സംശയരഹിതമായി ഈ ജ്ഞാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ശ്രവണം സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. വിധിവത് ശ്രവണം സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. രണ്ടു തരത്തിലും വരാം, ശ്രവിക്കുന്നവനും ശ്രവിപ്പിക്കുന്നവനും യോഗ്യത വേണം. എന്താണ് തത്വമസി ഉപദേശിക്കുന്നത് എന്നുള്ളത് സ്വയം ഗ്രഹിക്കാതെ ഒരാൾ, അത് സദാത്മീകത്വത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് ഗ്രഹിക്കാതെ ഒരാൾ പറയുകയാണെങ്കിൽ കേൾക്കുന്നവനും വിശേഷമൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഉപദേശിക്കുന്നവൻ ഗ്രഹിച്ചിരിക്കണം, അതൊന്ന്. ഗ്രഹിക്കുന്നവന് അതിനുള്ള യോഗ്യത വേണം, ഗ്രഹിക്കുന്നതിനുള്ള ഗ്രഹണ സാമർഥ്യമുണ്ടാവും. ഇത് രണ്ടും ഒത്തു വന്നു കഴിഞ്ഞാൽ ശ്രവണകാലത്തിൽ തന്നെ തദ്ദർശനം അത് സംഭവിക്കും. ശ്രവണകാലത്തിൽ തന്നെ ഇത് സംഭവിക്കും. പിന്നെ മനന നിധ്യാസനങ്ങൾ എന്തിന്? മന്ദവ്യോ നിരിധ്യാസിതവ്യ എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്തിനു വേണ്ടി? ശ്രവണകാലത്തിൽ തന്നെ ആ ദർശനം സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, മനന നിധ്യാസനങ്ങളുടെ ആവശ്യമില്ല. ഇനി ആ ദർശനം സംഭവിച്ചാലും മനന നിധ്യാസനങ്ങൾ കൊണ്ട് ദോഷമില്ല എന്ന് പറയുന്നു. അവിടെ മനന നിധ്യാസനങ്ങൾ വിധിക്കയല്ലേ? ആ മനന നിധ്യാസനങ്ങൾ വീണ്ടും കർമ്മങ്ങളല്ലേ? മാനസികമായ കർമ്മമല്ലേ? മനന നിധ്യാസനങ്ങൾ മാനസികമായ കർമ്മമല്ല. എന്തുകൊണ്ട്? ശ്രവണം എങ്ങനെയാണോ അകർത്താവായ ആത്മാവിനെ ബോധിപ്പിച്ചത്, അപ്പോൾ ആ ശ്രുതിയുടെ താല്പര്യത്തെ അവന് വേണ്ടത്ര യോഗ്യതയില്ലാത്തതുകൊണ്ട് അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല പൂർണ്ണമായി. എന്ത് താല്പര്യമാണോ അവനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്താ? അവന് ദൃഢമായി ആ ബോധം ഉണ്ടാവുന്നില്ല, താൻ അകർത്താവായ ആത്മാവാണ്, താൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ആ ബോധം ഉണ്ടാകുന്നില്ല അവൻ. എന്നാൽ അവനതിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട് താൻ. ശ്രുതി ബോധിപ്പിക്കുന്നത് തൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണെന്നും അതാകർത്താവും അഭോക്താവുമാണ് എന്നെല്ലാമുള്ള ജ്ഞാനമുണ്ട്. അപ്പം ജ്ഞാനം ഉണ്ടാകുകയും ജ്ഞാനം ഉണ്ടാകാതിരിക്കുകയും രണ്ടും കൂടെ എങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കും. അവന് ജ്ഞാനമുണ്ടായി, പക്ഷേ അവിടെ അജ്ഞാന സംശയ വിപരീത ദോഷങ്ങളൂടെ അതിനോടൊപ്പം നിൽക്കുന്നു. എന്തുകൊണ്ട്? അവനതിനുള്ള യോഗ്യതയുടെ പൂർത്തീകരണം വന്നിട്ടില്ല. ആ ജ്ഞാനം അജ്ഞാനാദി ദോഷങ്ങളെ മാറ്റുന്ന തരത്തിൽ വന്നിട്ടില്ല. അതാണ് അജ്ഞാനം ദുർബലമാണ് എന്നാൽ ജ്ഞാനം ഉണ്ടാകാതിരുന്നിട്ടില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരാളിന് ഈ തത്വശ്രവണത്തിൽ നിന്ന് ആ ബോധമുണ്ടാകും. പക്ഷേ ആ ബോധത്തോടൊപ്പം തന്നെ ഈ ചിത്തദോഷങ്ങളും അതിനോടൊപ്പം ഇരിക്കുന്നു. അജ്ഞാനവിവരിയ സംശയങ്ങൾ, ഈ ദോഷങ്ങളിരിക്കുന്നു. അങ്ങനെ ആ ദോഷങ്ങളിരിക്കുമ്പോൾ അവിടെയാണ് മനന നിധ്യാസനങ്ങൾ വിധിച്ചിരിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? ആ ജ്ഞാനത്തിൽ തന്നെ ഏതൊരു ജ്ഞാനത്തെയാണോ ഇവിടെ ശ്രുതി നിർദ്ദേശിച്ചത് ആദ്യം തന്നെ ഏകത്വജ്ഞാനം. ആ ജ്ഞാനത്തെ തന്നെ അനുസന്ധാനം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ആ ജ്ഞാനത്തിൽ തന്നെ തുടരാൻ ആവശ്യപ്പെടുകയാണ്. അതാണ് മനന നിത്യാസനങ്ങൾ. അതെന്തുകൊണ്ടത് കർമ്മമാകുന്നില്ല? ഒന്ന് കർമ്മമാവണമെങ്കിൽ അത് കർത്തൃത്വ ബോധത്തോടുകൂടി ചെയ്താലേ കർമ്മമാകത്തുള്ളൂ. ഇവിടെ ഈ ജ്ഞാനം എപ്പോഴും അവനെ ബോധിപ്പിക്കുന്ന എന്താണ്? നീ അകർത്താവായ ആത്മാവാണ്. അതാണ് ബോധിപ്പിക്കുന്നത്. നീ ഭോക്താവല്ല, കർത്താവല്ല, ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. അപ്പൊ ശരീരേന്ദ്രിയ മനോബുദ്ധികൾക്ക് അതീതമായിരിക്കുന്ന ആത്മതത്വത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ മനന നിത്യാസനങ്ങളെന്ന് പറയും. അത് അതിനെ സംബന്ധിച്ചുള്ള സംശയാദികളെ ദൂരീകരിക്കത്തക്ക രീതിയിൽ അവിടെ കർമ്മത്തെ നിഷേധിക്കുന്നു, കർത്തൃത്വത്തെ നിഷേധിക്കുന്നു. അപ്പോൾ ആ അനുസന്ധാനം കർമ്മമല്ല. അതിൻ്റെ പ്രയോജനം ഇതാണ്. ഈ ദോഷങ്ങൾ ദോഷരഹിതമായി പ്രകാശിക്കേണ്ട ആ ജ്ഞാനം ദോഷസഹിതമായി പ്രകാശിക്കുന്നു. ഒന്ന് ഇത് ശ്രമിക്കുമ്പോൾ ഒരു ബോധം ഉണ്ടാകാത്ത അങ്ങനെ സംഭവിക്കാം. ബദ്ധരനോട് ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബോധം ഉണ്ടാകും, ബോധം ഉണ്ടാകും. ഉപദേശിക്കുന്ന ഭാഷ എന്താണെന്ന് അറിയില്ലെങ്കിൽ ബോധമുണ്ടാകും, അവിടെ ഉണ്ടാകത്തില്ല. അത് വിട്ടിട്ട് ആരാണോ നിരന്തരം ഇതിൻ്റെ ഈ ശ്രവണാദി സാധനങ്ങളിൽ തന്നെ മുഴുകിയിരിക്കുന്നത്, അവർക്കങ്ങനെ മുഴുകിയിരിക്കേണ്ട ആവശ്യം വരുന്നത് അവരിൽ ഈ അജ്ഞാന അതി ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ദോഷങ്ങൾ അത് എങ്ങനെ? ഈ ജ്ഞാനം കൊണ്ട് തന്നെ മാറും. ഇവിടെ തത്വമസിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞു, ജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ പിന്നെ അവിടെ ശ്രമം ഉണ്ടാകത്തില്ല. ജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും അവനതിൽ തുടരാൻ കഴിയത്തില്ല. ഒരു ജ്ഞാനം ഉണ്ടായാലും പിന്നെ ആ ഭാവത്തിൽ തുടരാൻ കഴിയും. ഒരുത്തരം തന്നെ സംബന്ധിച്ച് പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് എന്നുള്ള ബോധമുണ്ടായാൽ പിന്നെ അയാൾ ആ ഭാവത്തിൽ തുടരും, വേറൊരു ഭാവത്തിൽ ആ ഭാവത്ത് മാറ്റാൻ കഴിയത്തില്ല. ശരീരബോധം ഉള്ളിടത്തോളം കാലം ആ ബോധത്തെ മാറ്റാൻ പറ്റില്ല. ഏത് ബോധമാണോ ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടെ തത്വമസി തുടങ്ങിയ ആ വാക്യശ്രവണത്തിൽ, ഇവിടെ വാക്യശ്രവണമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതും കേവലം തത്വമസി എന്ന് പറയുന്ന ഒരു വാക്കുച്ചരിക്കുന്നതിനല്ല, ശ്രവണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അത് ഉദ്ദേശിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ശ്രവണമാണല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ വേദാധ്യയനം ചെയ്യുന്നവൻ വേദാധ്യയന ഗുരുവിൻ മുഖത്ത് നിന്ന് വേദം ചൊല്ലിപ്പഠിച്ച സമയത്ത് തന്നെ തത്വമസി എന്ന് കേട്ടു, അത് ശ്രവണമല്ല. കാരണം അത് ചൊല്ലിക്കൊടുത്ത ഗുരു ചിലപ്പോൾ അത് തത്വമസി എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണമെന്നില്ല. അത് ചൊല്ലിക്കൊടുത്ത ഒരു കർമ്മകാണ്ഡിയാണ്. അതുകൊണ്ടെന്തെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഇവനൊരു പുരോഹിതനായിരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ഇത് ചൊല്ലിക്കൊടുത്തത്. തത്വമസിയുടെ താല്പര്യം അയാൾ ഗ്രഹിച്ചിട്ടേ ഇല്ല, പക്ഷെ അവൻ അവിടെ ശ്രവിച്ചു, അവൻ ഉൾക്കൊണ്ട് അവൻ വീണ്ടും അത് മറ്റുള്ളവരെ ശ്രവിപ്പിക്കുന്നു. ഇവിടെ ഒന്നും തത്വമസിയുടെ ശ്രവണമല്ല. അശ്വൻ തത്വമസിയുടെ താല്പര്യത്തെ ഗ്രഹിച്ചിട്ട് ആ താല്പര്യം ആ ശ്രോതാവ് മനസ്സിലാക്കത്തക്ക രീതിയിൽ വിശദീകരിക്കുമ്പോഴേ അത് ശ്രവണമാകും. എപ്പോഴാണോ തത്വമസിയുടെ താല്പര്യത്തെ ഒരാൾ ഗ്രഹിക്കുന്നത്, അത് കേവലം തത്വമസി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഇപ്പൊ ഭാഷ്യം, ഭാഷ്യത്തിൽ തത്വമസി വിശദീകരിക്കുന്നു. ഇന്നതാണ് തത്വമസി, ആ വിശദീകരണമാണ് തത്വമസിയുടെ താല്പര്യം എന്താണെന്ന് നമുക്ക് ഒരു ബോധത്തെ ഉണ്ടാക്കിയ. കേവലം തത്വമസി എന്ന് പറയുന്ന ഒരു വാക്യത്തിന്റെ ഉച്ചാരണം അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാരും ആർക്കും അത് എന്താണെന്ന് മനസ്സിലാകണ്ടേ? എന്നുവെച്ചാൽ എന്താണെന്നുള്ളൊരു ബോധം ഉണ്ടാകണ്ടേ? മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകും. അപ്പോ ഒരു ബോധം ഉള്ളിൽ ഉണ്ടാകത്തക്ക രീതിയിൽ, അതിനുപയുക്തമായ രീതിയിൽ ആ വാക്യത്തെ പ്രയോഗിക്കുമ്പോൾ അത് അതിനുവേണ്ട വിശദീകരണങ്ങളോടുകൂടി അത് പ്രയോഗിക്കുമ്പോഴേ അത് ശ്രവണമാകത്തു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സത്സംഗം ശ്രവിക്കുന്നു. അവിടെ എന്താണ്? ഏതെങ്കിലും വാക്യങ്ങളെ ആവർത്തിക്കണമല്ല, അവിടെ ഓരോ കാര്യത്തെയും വിശദീകരണം ചെയ്യുകയാണ്, വിശദീകരിക്കുകയാണ്. അതാണ് അതിൻ്റെ ശ്രവണം എന്ന് പറയുന്നത്. അല്ല, കേവലമായ ശബ്ദത്തിൻ്റെ ആവർത്തിയല്ല, അർത്ഥവിചാരത്തോടുകൂടി ആ ശബ്ദത്തെ ശ്രവിക്കുമ്പോൾ ആ ശ്രവണത്തിൽ നിന്നും നമുക്കൊരു അർത്ഥബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് ശ്രവണമാകുന്നുള്ളൂ, അതൊരു ശ്രവണമല്ല. ശരി, അങ്ങനെ ഒരു ബോധം ഉണ്ടായി, ഈ പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്. പക്ഷെ അവിടെ തടസ്സങ്ങൾ വരുന്നു. ആ തടസ്സങ്ങൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തുടർച്ച, ശ്രവണത്തിൻ്റെ ആവൃത്തി, അതാണ് മനനം. അതിനെ നമുക്ക് രണ്ടാക്കാൻ പറ്റത്തില്ല, ഇത്രമാത്രം ശ്രവണം, ഇത് കഴിഞ്ഞ് ഇത്ര മാത്രം മനനം, അത് കഴിഞ്ഞ് ഇത്ര മാത്രം നിധ്യാസനം, അങ്ങനെയില്ല. ആ ശ്രവണത്തിൽ തന്നെ മനന നിധ്യാസനങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മനനത്തിൽ തന്നെ ശ്രവണം അന്തർഭവിച്ചിരിക്കുന്നു. കാരണം മനനം ചെയ്യുന്നു, എന്തിനാശ്രയിച്ചിട്ട് വിചാരം ചെയ്യുന്നു. ഇപ്പോൾ ഭാഷ്യം വിചാരം ചെയ്യുന്നു, ഇത് മനനമാണ്, ശ്രീത ശ്രവണവുമാണ്, രണ്ടും ഒരേ സമയം സംഭവിക്കുകയാണ്. എന്തിനാശ്രയിച്ചായി വിചാരം നടത്തുന്നത്? നമ്മുടെ സ്വന്തമായി ഉള്ള അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അറിവ് എവിടുന്ന് വന്നു? ശ്രവണത്തിൽ നിന്ന് വന്നു. ഏതൊരറിവിലാണോ സംശയാദി ദോഷങ്ങൾ അവശേഷിക്കുന്നത്, ആ അറിവിനെ ആശ്രയിച്ചിട്ടാണ് വീണ്ടും മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതിന് മനനമെന്ന് പറയും. അതിൻ്റെ ഓരോ അവസ്ഥയ്ക്കും വ്യത്യാസമില്ല. ബാഹ്യമായ ആശ്രയം കൂടാതെയും മനനം ആന്തരികമായി ചെയ്യാം. ബാഹ്യമായ ശബ്ദത്തെ, പൊതുവെ സ്ഥൂലമായ ശബ്ദത്തെ ആശ്രയിച്ച് നമ്മൾ ശ്രവിക്കുന്നു. ആ വ്യത്യാസം വരുന്നത്, ശ്രവണ മനന നിധ്യാസനങ്ങളുടെ വ്യത്യാസം വരുന്നത് ശരിക്കും അന്തർമുഖതയുടെ വ്യത്യാസം. ശ്രവണത്തിൽ അയാൾ ബഹിർമുഖമായി ശ്രവിക്കാൻ പറ്റും. ശ്രവണേന്ദ്രിയം കേട്ടാലേ പറ്റും, അതിന് ശ്രവണമെന്ന് പറയാൻ പറ്റും. നമുക്കവിടെ ഗ്രന്ഥത്തെ ആശ്രയിക്കുന്നു, ആചാര്യനെ ആശ്രയിക്കുന്നു, ബാഹ്യമായ പലതിനെ ആശ്രയിക്കുന്നു. പക്ഷെ അവിടെ ബോധിപ്പിക്കുന്ന തത്വം ബാഹ്യമല്ല, ബാഹ്യമായ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് ആന്തരികമാണ് തത്വം. എന്തുകൊണ്ട്? അവിടെ ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്. സ്വാഭാവികമായിട്ടും ഈ തത്വത്തെ ശ്രവിക്കുന്നവൻ അന്തർമുഖനാകും. ശ്രവണവും മനനവും തമ്മിൽ നമുക്കൊരു വ്യത്യാസം പറയാമോ? ആ ശ്രവണത്തിൽ എവിടെയാണോ ഒരു അന്തർമുഖത ലഭിക്കുന്നത്, അത് മനനമായി. അങ്ങനെ പറയാം, പലതരത്തിൽ ഇതിനെ വിശദീകരിക്കാം. കാരണം അവിടെ ബാഹ്യമായതിനൊന്നും ബാഹ്യമായി ആശ്രയിക്കുന്നു, ആന്തരികമായി ഏതൊരു ജ്ഞാനമാണോ ആ ശ്രവണത്തിൽ നിന്ന് അവന് ലഭ്യമായത് ആ ജ്ഞാനത്തെ തന്നെ ആശ്രയിക്കുന്നു. ആ ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് ആ വിചാരം മുന്നോട്ട് പോകുന്നു. അപ്പൊ അന്തർമുഖമായ ശ്രവണമെന്ന് വേണമെങ്കിൽ പറയാം മനനത്തിന്. അന്തർമുഖമായാലും അത് ഏകാഗ്രമാണോന്നില്ല. വിചാരം പലപ്പോഴും വിക്ഷിപ്തമായി സംഭവിക്കുന്നു. അന്തർമുഖത എപ്പോഴും ഏകാഗ്രത കൊടുക്കുന്നില്ല. ചിന്തകൾ നമ്മളൊരു ചിന്തിച്ച് പാടുകയായിരുന്നു. അപ്പൊ ചിന്തിച്ചു എന്ന് വിചാരിച്ചത് ഏകാഗ്രമാണോന്നില്ല. അപ്പൊ അന്തർമുഖത കൂടുതൽ ഏകാഗ്രമാകുമ്പോൾ അതിന് മനനം, നിരിധ്യാസനം, മനനത്തെന്ന് അയാൾ നിരിധ്യാസനത്തിലേക്ക് പോകും. ഈ സന്ദർഭങ്ങളിലെല്ലാം ശ്രവണവും തുടരാം. എന്നുവെച്ചാൽ ഈ സന്ദർഭങ്ങളിലെല്ലാം ബഹിർമുഖമായി ആചാര്യന്റെ അല്ലെങ്കിൽ ഗ്രന്ഥത്തിൻ്റെയൊക്കെ സഹായം വീണ്ടും തേടാം. കാരണം ഇവിടെ ഓരോ സന്ദർഭങ്ങളിലും ഈ ജ്ഞാനത്തോടൊപ്പം നിൽക്കുന്ന ദോഷങ്ങളെ മാറ്റണം. സംശയരഹിതമായി ബോധിക്കുന്നു, വികല്പരഹിതമായി ബോധിക്കുന്നു, സ്വാനുഭവ രൂപത്തിൽ ബോധിക്കണം. അതുകൊണ്ട് അന്തർമുഖമായി ഏകാഗ്രമായി ഈ ശ്രവണം മുന്നോട്ട് പോകുന്നു. അതിനാണ് മനന നിധ്യാസനങ്ങളെന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്ഥലത്തും തന്നെ കർമ്മമില്ല. ഇതിനൊന്നും കർമ്മമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് കർത്തൃത്വത്തെ നിഷേധിക്കുന്നു. ഇവിടെ ഒരിടത്തും തന്നെ ഒരാൾ ഇത് ഈ തത്വത്തെ ഗ്രഹിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അവിടെ കർമ്മത്തിന് കാരണമായിട്ടുള്ള അഹന്ത, രാഗം, ദേഷ്യം തുടങ്ങിയ സ്ഥാനങ്ങൾക്കൊന്നും അവിടെ അത് സ്ഥാനമില്ല. അതുമാത്രമല്ല, ഇവിടെ അജ്ഞാന സംശയ വിപരീത ദോഷങ്ങളെ നിരാകരിക്കുന്നു. അതിൽ മുഖ്യമായി വരുന്ന ഈ അജ്ഞാനമാണ് കർമ്മത്തിന് കാരണമായിരിക്കുന്നത്. അപ്പൊ അജ്ഞാനദോഷത്തെ തന്നെ ഇവിടെ നിരാകരിക്കുകയാണെങ്കിൽ കർമ്മകാരണമായ, കർമ്മത്തിന് മൂലകാരണമായിരിക്കുന്ന അജ്ഞാനത്തെ തന്നെ നിരാകരിച്ചു പോകുന്നെങ്കിൽ പിന്നീട് ഇതെങ്ങനെ കർമ്മമാകും? പക്ഷെ ഉപാസന എങ്ങനെയാണ്? ഉപാസനയിൽ അവിടെ താൻ എന്നുള്ള ബോധമുണ്ട്. താൻ ഉപാസിക്കുന്നവനാണ്. അവിടെ തന്റെ വിഷയമായി ഒന്നുണ്ട്, സാലഗ്രാമുണ്ട്. അതിനെ വിഷ്ണുവാണെന്ന് സങ്കല്പിക്കുന്നു. സങ്കല്പിക്കുന്നവൻ താനാണ്. ആ തരത്തിൽ പോകുന്നു. അവിടെ ഉപാസ്യമായ വിഷയമാണ്. അവിടെ ഉപാസനയിൽ ആത്മവിസ്മൃതി സംഭവിച്ചുകൂടെയെന്ന് ചില ചോദ്യം. ഇവിടെ ആത്മവിസ്മൃതിയെക്കുറിച്ചല്ല, ആത്മബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉപാസനയിൽ ആത്മവിസ്മൃതി ഉപാസ്യമായ എന്തോ അതിന്റെ സാക്ഷാത്കാരത്തിന് സഹായിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഇവിടെ ആത്മബോധമാണ്. ആത്മബോധം കർത്തൃത്വാദി ദോഷങ്ങൾ അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം അതിനെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ് പോകുന്നത്. അവനൊരിക്കലും അതിനെ വളർത്താൻ നോക്കുന്നില്ല, അതിനെ ദൃഢപ്പെടുത്താൻ നോക്കുന്നില്ല. കാരണം കർത്തൃത്വാദി ദോഷങ്ങൾ പരിചയിച്ച് ദൃഢപ്പെടുന്നതാണ്, അഭ്യാസം കൊണ്ട് ദൃഢപ്പെടുന്നതാണ്. അത് പറയുന്നു അനാദിയായ ജീവന്റെ അഭ്യാസം കൊണ്ട് ദൃഢപ്പെട്ടു പോയതാണ്. അതിനെ വിവേകം കൊണ്ട് നിരാകരിക്കുകയാണ്. അവിടെ പിന്നെ വീണ്ടും അങ്ങനെ കർത്തൃത്വം വരും. അത് ഈ ജ്ഞാനത്തിൻ്റെ ഒരു ഗതിയാണ്. അവിടെ കർത്തൃത്വാദികളൊന്നും ആരോപിക്കാൻ പറ്റത്തില്ല. മറിച്ച് അത് ആ കർത്തൃത്വാദി ആരോപങ്ങളുടെ നിവൃത്തിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉപാസനയും ഇതും തമ്മിൽ വ്യത്യാസം. പിന്നെ ഇവിടെ ഭാഷ്യകാരൻ ഉപാസനയോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്നില്ല. കേവലമായ ആ ശ്രവണം അതിനാണ്. ശ്രവണത്തെ തുടർന്ന് സംഭവിക്കുന്നതല്ല ശ്രവണത്തിന്റെ ഭാഗം. കാരണം ശ്രവണത്തിൽ സംഭവിച്ച ഏതാണോ ആ ജ്ഞാനം അതിന്റെ അനുസന്ധാനമാണ്. അത് കൂടുതലായിട്ടൊന്നും അതിനുള്ള ദോഷങ്ങൾ മാറ്റുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അഹംഗ്രഹ ഉപാസന എന്ന് പറയുന്നതിന് പോലും ഇവിടെ ഭാഷകാരെ സ്വീകരിക്കുന്നു. ചില ആചാര്യന്മാർ അദ്വൈതങ്ങൾ തന്നെ അതിനെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പാക്ഷികമായ സിദ്ധാന്തങ്ങളാണ്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഉപാസനയും സ്വീകരിക്കുന്നുണ്ട്. അപ്പം മനന നിധ്യാസനങ്ങൾ അതേസമയം സാർത്ഥകമാകുന്നുണ്ട്. എന്തുകൊണ്ട്? ശൃണ്ണുന്തോപി, ഇത് കേട്ടിട്ടും അനേകം പേർക്ക് ഇത് ലഭിക്കുന്നില്ല എന്ന് പറയുന്നില്ല ശ്രുതികൾ. അങ്ങനെ പറയുന്നുകൊണ്ട് മനന നിധ്യാസനങ്ങൾ അവിടെ ആവശ്യമായി വരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സംശയത്തിൻ്റെ കാര്യം. അപ്പോൾ ഇതങ്ങനെ ശ്രവിച്ച് മനനം ചെയ്ത് പിന്നെ ആ ഏകാഗ്രതയിൽ ഈ ദോഷങ്ങളൊക്കെ മാറി അങ്ങനെ ക്രമേണ ഇത് പ്രകാശിച്ചു വരുന്ന ഒന്നാണോ, അതോ ശ്രമത്തെ തന്നെ പ്രകാശിക്കുന്നു അജ്ഞാനാദി സർവദോഷങ്ങളെയും നിരാകരിച്ചുകൊണ്ട്? ഇത് രണ്ടും ശരിയാണ്. എന്തുകൊണ്ട്? ശ്രവണം ഒരിക്കലും അവസാനിക്കുന്നില്ല. എത്ര കാലം ഈ ശ്രവണാദി സാധനങ്ങളിൽ ഒരാൾ മുഴുകിയിരിക്കുന്നു, അവിടെയെല്ലാം അയാൾ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രവണത്തെ തന്നെ. എന്നുവെച്ചാൽ ശ്രവണത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് മനന നിധിധ്യാസനങ്ങളുടെ ആധാരമായിരിക്കുന്നു. അപ്പോൾ ശ്രവണത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നതെന്ന് പറയുന്നതിന് ദോഷമില്ല. ഈ ദോഷങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഭാഷകാരൻ ഞാൻ പറയും, അത് ആ ജ്ഞാനം ദൃഢമാകുന്നു. ശരി, അങ്ങനെ ആ ജ്ഞാനം ദൃഢമായി, അതിനുശേഷമോ? ആ ജ്ഞാനത്തിൽ സംശയരഹിതമായി ആ ജ്ഞാനത്തെ ബോധിച്ചവരുപോലെ ജ്ഞാനി എന്ന് പറയും. അങ്ങനെ ആ ജ്ഞാനി ജ്ഞാനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ജ്ഞാനം പ്രാപിച്ചു, അയാൾക്ക് ഇനി അതിൽ ഒരു സംശയമില്ല. അതിനുശേഷമോ? അജ്ഞാനി വീണ്ടും സശരീരനായിരിക്കുന്നു. ആ കാര്യം ഇനി അവസാന ഭാഗത്ത് അതും ചർച്ച ചെയ്യും. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ജ്ഞാനപ്രാപ്തി വരെയാണ്. ഇതാ ഇവിടെ ഭാഷ്യകാരൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഉറപ്പിക്കുന്ന ഒരു കാര്യം, ആ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രവണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഇപ്പോഴായാലും ശരി, അല്ലാതെ ധ്യാനത്തിൽ നിന്നല്ല. ധ്യാനം പലതരത്തിലുണ്ട്. മനസ്സിലാവും? യോഗികൾ പറയുന്ന ധ്യാനം അത് വേറൊന്നാണ്, ഭക്തന്മാർ പറയുന്ന ധ്യാനമുണ്ട് അത് വേറൊന്നാണ്. യോഗികളിൽ തന്നെ പലതരത്തിലുണ്ട്. പതഞ്ജലയോഗമുണ്ട്, ഹഠയോഗമുണ്ട്, ഇതെല്ലാം ഓരോ തരത്തിലുള്ള ധ്യാന മാർഗങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ധ്യാനം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഐകരൂപ്യമുണ്ട്. ഓരോ സമ്പ്രദായം അനുസരിച്ചും അതിന് രീതി വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഏത് ധ്യാനമാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് ഉപാസനാരൂപത്തിലുള്ള ധ്യാനം. ഉപാസനാരൂപത്തിലുള്ള ധ്യാനം എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ചിത്താവർത്തി രൂപത്തിലുള്ള ധ്യാനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആത്മാവിനെ തന്നെ എടുക്കുക, ആത്മാവിനെ വിഷയമാകും. എന്നിട്ട് ആത്മാവിലുള്ള ചിത്താവൃത്തി, അങ്ങനെ പറയും സജാതീയ പ്രത്യയ പ്രവാഹ രൂപത്തിലുള്ള ചിത്താവൃത്തി, അതാണ് ഉപാസന എന്ന് പറയുന്നത്, വൈദിക ഉപാസന എന്ന് പറയുന്ന അതാണ്. ആ ധ്യാനം കൊണ്ടാണോ ജ്ഞാനം ഉണ്ടാകുന്നത്? അതിനാണ് ഭാഷ്യകാരൻ നിഷേധിക്കുന്നത്. ആ ജ്ഞാനം കൊണ്ടല്ല, പിന്നെ ആ ശബ്ദശ്രവണം കൊണ്ടാണോ ഉണ്ടാകുന്നതും ഉണ്ടാകാതിരിക്കുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഈ ശബ്ദശ്രവണം, ഈ ശ്രവണത്തെ നമുക്കിവിടെ ധ്യാനം എന്ന് പറയാം. അപ്പൊ ധ്യാനം എന്ന് പറയുന്നത് ശബ്ദത്തിലല്ല ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്. ശബ്ദശ്രവണം ധ്യാനമാണ്, പിന്നെ ശബ്ദ ശ്രവണത്തെ തുടർന്ന് വരുന്ന മനനം ധ്യാനമാണ് അദ്വൈതം, നിധ്യാസനം ധ്യാനമാണ്, ഇതെല്ലാം ധ്യാനമാണ്. കാരണം ഇവിടെയെല്ലാം എന്ത് വരുന്നു? ആത്മവസ്തുവിന്റെ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിന്റെ അനുസന്ധാനമുണ്ട് ഇവിടെയെല്ലാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ധ്യാനമാണ്. അത്തരത്തിലുള്ള ഒരു ധ്യാനത്തെ ഭാഷകാരം അംഗീകരിക്കുന്നു. അതിന് ഭാഷകാരനെതിരല്ല. പക്ഷേ അശ്രവണം, അതിൽ നിന്നുണ്ടായ ആ ജ്ഞാനത്തെ തുടർന്നുള്ളതാണ് ഇതെല്ലാം. ജ്ഞാനം അവിടെ സംഭവിച്ചു, ദോഷങ്ങൾ തടസ്സം നിൽക്കുന്നു എന്നുള്ള ബോധത്തിൽ നിന്നാണ് ബാക്കി മുന്നോട്ട് പോകുന്നത്. മനന നിധ്യാസനങ്ങൾ അല്ലാതെ ആദ്യം ശ്രവിച്ച് ജ്ഞാനം ഉണ്ടായില്ല. അനുവദിച്ചാണ് ശ്രവിച്ചിട്ട് ജ്ഞാനം ഉണ്ടായില്ല, പിന്നെ വിചാരം ചെയ്തു എന്നിട്ടും ജ്ഞാനം ഉണ്ടായില്ല, പിന്നീട് ധ്യാനിച്ചു, ധ്യാനിച്ചപ്പോൾ ജ്ഞാനം ഉണ്ടായി. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ധരിച്ചിരിക്കുന്നത്. ധ്യാനിച്ചപ്പോൾ ജ്ഞാനം ഉണ്ടായി, അതുവരെ ഉണ്ടായില്ല. ഇതിന്റെ ഭാഷകാരം ഏതൊരു ജ്ഞാനമാണോ ശ്രവണത്തിൽ നിന്നുണ്ടായത് അതിലുള്ള ദോഷങ്ങളെ മാറ്റിയതേ ഉള്ളൂ, അല്ലാതെ ധ്യാനം കൊണ്ട് പുതിയൊരു ജ്ഞാനം ഉണ്ടായില്ല. ഈ ജ്ഞാനത്തിൽ പരോക്ഷം അപരോക്ഷം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, ജ്ഞാനം ഏകരൂപത്തിലേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലായാലും പരോക്ഷം അപരോക്ഷം അങ്ങനെ വ്യത്യാസമില്ല. പിന്നെ വ്യത്യാസം എന്തുകൊണ്ട് പറയുന്നു, ശാസ്ത്രങ്ങളിൽ ആചാര്യന്മാർ പറയുന്നു, അതാണ് ഈ ദോഷങ്ങളോടുകൂടിയിരിക്കുമ്പോൾ ആ ജ്ഞാനത്തിന് പരോക്ഷം എന്ന് പറയും. ആ ദോഷങ്ങളെല്ലാം അതിൽ നിന്ന് മാറുമ്പോൾ ആ ജ്ഞാനത്തിന് അപരോക്ഷം എന്ന് പറയുന്നു. ഇത്രയുള്ളൂ. ജ്ഞാനത്തിനവിടെ ഒരിടത്തും മാറ്റം വരുന്നില്ല. വെളിച്ചം അതിന്റെ സ്വരൂപത്തിൽ മാറ്റമൊന്നുമില്ല. അതെങ്ങനെ ഇരുന്നാലും ശരി, അത് മങ്ങിയ വെളിച്ചമായാലും ശരി, പ്രകൃഷ്ട പ്രകാശമായാലും ശരി, സന്ധ്യയ്ക്കുള്ള വെളിച്ചമായാലും ശരി, മധ്യാഹ്നത്തിലെ വെളിച്ചമായാലും ശരി, ആ വെളിച്ചത്തിന്റെ സ്വരൂപത്തിന് വ്യത്യാസമില്ല. എന്താണ്? അത് പ്രകാശമാണ്. പക്ഷെ അവിടെ ഇരുളിന്റെ ഒരു സ്വാധീനം വരും. ആ വെളിച്ചത്തിൽ എങ്ങനെ ഇരുൾ വരും എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവമാണല്ലോ. വെളിച്ചത്തിൽ നമ്മൾ കാണുന്നില്ലേ സന്ധ്യയ്ക്ക്? ഇരുളില്ലാത്ത വെളിച്ചം നമ്മൾ കാണുന്നില്ലേ മധ്യാഹ്നത്തിന്? അത് സംഭവിക്കാം. അങ്ങനെ അതുപോലെ അത് വെളിച്ചത്തിന്റെ സ്വരൂപത്തിനൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ ഇരുളവിടെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇരുളും വെളിച്ചവും കലർന്നതായിട്ട് നമ്മൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ജ്ഞാനത്തിന്റെ സ്ഥിതി. ശ്രുതി അതിനെ അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. അത് ബോധിക്കുമ്പോൾ ആ ദോഷങ്ങൾ ഒരുവനുണ്ടെങ്കിൽ ബോധിക്കുമ്പോൾ അവിടെ അത് മങ്ങിയ രീതിയിൽ അനുഭവപ്പെടും. അതിനെ മറമാറ്റുമ്പോൾ അതാണ് ഭാഷകാരൻ മുമ്പൊരിടത്ത് നമ്മൾ ചർച്ച ചെയ്തത്. മനന നിധ്യാസനങ്ങൾ എന്തിനു വേണ്ടി അവിടെ പറഞ്ഞു? നിവൃത്തിയർത്ഥാനി. അത് നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. എന്താ നിവർത്തിപ്പിക്കുന്നത്? ഈ ദോഷങ്ങൾ. അത് യജേത എന്ന് പറയുമ്പോൾ കർമ്മത്തെ ചെയ്യിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ, മറിച്ച് കർത്തൃത്വാദി ദോഷങ്ങൾ, അഹന്താദി ദോഷങ്ങൾ, അജ്ഞാനാദി ദോഷങ്ങൾ, ഈ ദോഷങ്ങളെ നിവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടത് വിധിയല്ല, വിധി പോലെ തോന്നിക്കും, വിധിക്കുന്നില്ല. അത് കർമ്മത്തിലേക്ക് ഒരാളെ പ്രവർത്തിപ്പിച്ചാലേ അത് വിധിയാകും. ഇതെല്ലാം എന്താണ്? നിവൃത്തിപരാണി വാക്യാനി. അത് നിവൃത്തിപരമാണ്. മുമ്പ് ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടായിരിക്കും. നിവൃത്തിപരമായ വാക്യങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആശയക്കുഴപ്പത്തിന് ഒന്നും വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ചിലപ്പോൾ സംശയങ്ങളുണ്ടാകും. അതിനാണ് ഞാനിതിവിടെ വിശദീകരിച്ചത്. ശ്രവണകാലേവ, ഇത് തന്നെയാണ് സിദ്ധാന്തം. ജ്ഞാനം ശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നാണ്. അവിടെ വീണ്ടും സംശയങ്ങൾ വരുന്നു. ആത്മസ്വരൂപ അന്വാഖ്യാന മാത്രേണ ആത്മവിജ്ഞാനി വിധിമന്ദരേണ എന്ന പ്രവർത്തതിരിച്ച് കേവലം ആത്മസ്വരൂപ ബോധനം അതാണ് ഇവിടെ ഇത്രയല്ലേ പറയുന്നത്. ബ്രഹ്മേ വേദം അമൃതം ശരി ശ്രുതി ഇത് ബോധിപ്പിക്കുന്നു. അപ്പോൾ ഇത് ബോധിക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാകണമെങ്കിൽ അതിന് ഒരു വിധി വേണ്ടെന്നാണ് ചോദിക്കുന്നത്. ശ്രുതി ബോധിപ്പിക്കുന്ന വിധിയല്ലെന്ന് നമ്മൾ സമ്മതിച്ചു. ഒരുപക്ഷെ കുറച്ചുകൂടെ മയപ്പെട്ടു. കാരണം ആത്മസ്വരൂപ അന്വാഖ്യാനം മാത്രമേ അതേ സംഭവിക്കുന്നു. ബ്രഹ്മേ വേദ സർവം ഇങ്ങനെ ഒന്ന് ബോധിക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരു ആത്മവിജ്ഞാനത്തിന് വേണ്ടി വിധിമന്ദിരാണ് ഞാൻ പ്രവർത്തിച്ചത്. വിധിയില്ലാതെ എങ്ങനെ പ്രവർത്തിക്കും? ഒരു പ്രേരണ അവിടെ വേണ്ടേ? ജിജ്ഞാസ പറയുന്നു വേണ്ട. എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രേരണ ആവശ്യം എന്ന് ചോദിക്കുന്നത്? ആ ഒരു ആത്മബോധത്തിന് വേണ്ടിയിട്ടാണോ? ശ്രുതിയിൽ നിന്ന് ആ വാക്യം ശ്രവിച്ചു, അതിൽ നിന്നൊരു ആത്മബോധമുണ്ട്, അതിന് എവിടെയാണ് പ്രേരണയുടെ ആവശ്യം? ആവശ്യം എന്തുണ്ട്? ആത്മവാദി വാക്യ ശ്രവണേന ആത്മവിജ്ഞാന ജനിതത്വ ബ്രഹ്മേ വേദം അമൃതം തദൈവ ബ്രഹ്മത്വം വിധി തുടങ്ങിയ ഈ വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ശ്രവിക്കുമ്പോൾ ഇത് തൽക്കാലം നമ്മളെ വിട്ടൊക്കെ വൈദികൻ എന്നെടുക്കുക. കാരണം അത് എല്ലാം ശ്രവിക്കുന്നതിന് യോഗ്യത വന്നവരാണ്. ഇതിൽ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് ഇതാണ്. കാരണം ഇതെല്ലാം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിനോട് പറഞ്ഞാണ്, ഒരു പ്രത്യേക സംസ്കാരമുള്ളൊരു ആൾക്കാരോട് പറഞ്ഞാണ്. ഇന്നതൊക്കെ മാറിപ്പോയി. ഇന്ന് ആ ശബ്ദമില്ല, ആ ഭാഷയില്ല, ആ ബോധമില്ല. അവിടേക്ക് ഇത് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങൾ വരുന്ന അതുകൊണ്ടാണ്, കാലവ്യത്യാസം കൊണ്ടാണ്, ആ സംസ്കാരത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പുതുമയൊന്നുമില്ല. അയാളിതെല്ലാം സാമാന്യമായി ഗ്രഹിച്ചിരിക്കുകയാണ്. അയാൾക്ക് പദപദാർത്ഥ സംഗതിയെല്ലാം അയാളുടെ കയ്യിലുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ശ്രുതിക്ക് ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ അയാൾ ആരും ഗ്രഹിപ്പിച്ചില്ല. അങ്ങനെ ഒരാൾ ഗ്രഹിപ്പിക്കുന്നു. അങ്ങനെ പറയുന്നത് ശ്രവണമെന്ന് പറയുന്നത് കേവലം ഒരു വാക്യം ഉച്ചരിച്ചു കൊടുക്കുകയാണ്. മന്ത്രം ഉപദേശിക്കും പോലെയല്ല ശ്രവണം. ഓം നമ ശിവായ നീ ജപിച്ചോ എന്ന് പറയും പോലെയല്ല. അവിടെ വിശദീകരണമൊന്നും ആവശ്യമില്ല. ശ്രദ്ധയുള്ളവർ വേണം. ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനത് ആവർത്തിച്ചാൽ മതി. ആവർത്തനം കൊണ്ട് എന്താണോ ആ മന്ത്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫലം അതവന് ലഭിക്കും. അത് മറ്റൊരു വിഷയമാണ്. അത് ആധ്യാത്മികതയുടെ മറ്റൊരു തലം. ഇവിടെ അതല്ല. ഇവിടെ ഒന്നിനെ ആവർത്തിക്കാൻ പറയുകയാണ്. ഇവിടെ ആ താല്പര്യം എന്താണെന്ന് ബോധിപ്പിച്ചിട്ട് ഒരാൾ അതിനെ മനസ്സിലാക്കി കൊടുക്കുന്നു. അത് കേട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് അതിന് ശ്രവണമെന്ന് പറഞ്ഞു. അത് കേട്ട് മനസ്സിലാക്കാനല്ലേ പറ്റും, മറ്റൊരു ഉപായമില്ലല്ലോ. അതുകൊണ്ട് അതിന് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നു. അങ്ങനെ ശ്രവിക്കുമ്പോൾ ആത്മവിജ്ഞാന ജനിതത്വ അവിടെ ആത്മവിജ്ഞാനം ഉണ്ടായി തന്നെ തീരണം. ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. കാരണം സ്വന്തം സത്വത്തെ ബോധിപ്പിക്കുകയാണ് ശ്രുതി. സ്വന്തം ഉണ്മയെ അത് ബോധിപ്പിക്കുകയാണ്. അതിലെങ്ങനെ ഒരാൾക്ക് സംശയം ഉണ്ടാവും? തന്റെ അസ്തിത്വത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാവും? അങ്ങനെയാണ് ശ്രുതി ഇതിനെ ബോധിപ്പിക്കുന്നത്. സച്ചിദാനന്ദം എന്ന് ബോധിപ്പിക്കുന്നു. ഈ ശരീരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നശിക്കുന്നതാണെന്ന് ഒരുത്തിന് തികച്ചും ബോധ്യമുണ്ടെങ്കിലും അവന് തന്റെ അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരും. അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവൻ നാശത്തെ അംഗീകരിക്കുന്നു. അപ്പൊ ആത്മബോധത്തെ അവന് നിരാകരിക്കാൻ കഴിയില്ല. ആത്തരത്തിലാണ് ശ്രുതി അവനെ ബോധിപ്പിക്കുന്നത്, സച്ചിദാനന്ദമായി ബോധിപ്പിക്കുന്നു, വിജ്ഞാനം ആനന്ദമായിട്ടെല്ലാം ബോധിപ്പിക്കുന്നു. അപ്പൊ ആ ശ്രവണം കൊണ്ട് തന്നെ ഭാഷ്യം നമ്മൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശ്രവണമാണ്. പലരും ധരിച്ചിരിക്കുന്നത് ശ്രവണം എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ചടങ്ങൊക്കെ നടത്തി ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നിട്ട് മറ്റാരും കേൾക്കാതെ ഗുരു ചെവിക്ക് അകത്തേക്ക് തത്വമസി എന്ന് പറഞ്ഞു തരുന്നതാണെന്നാണ്, മന്ത്രോപദേശം പോലെ. അത് അതിനെയും ശ്രവണമെന്ന് പറയാം, പക്ഷെ അത് മന്ത്രോപദേശം പോലെയുള്ളൂ. അതിൻ്റെ അർത്ഥം അതിനെ നീ ആവർത്തിച്ച് ജപിക്കുക, ഗുണമുണ്ടാവും, ഗുണമില്ലാത്ത കാര്യമില്ല. അത് ആധ്യാത്മികമായി പറയുമ്പോൾ മന്ദബുദ്ധികൾക്കുള്ള ഉപായമാണ്. വിചാരക്ഷമതയില്ല, തത്വഗ്രഹണത്തിനുള്ള സാമർഥ്യമില്ലെങ്കിൽ അതും ആചാര്യന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു, അതിനാവർത്തിച്ചുള്ള ക്രമേണ എന്തെങ്കിലും മാറ്റം വരും. കുറുമ്പ് നടന്നാലും ക്രമേണ അവിടെ ഒരു വഴിത്താരം ഉണ്ടാകുന്നുണ്ടോ? മണലിലാണെങ്കിൽ എളുപ്പമുണ്ടാകും, കല്ലിലാണെങ്കിൽ വർഷങ്ങൾ പിടിക്കും. അപ്പൊ അതുപോലെ അതുപോലെ ഓരോ സമ്പ്രദായങ്ങൾ ഇവിടെ അതല്ല. ഇവിടെ ആ വാക്യശ്രവന് ആത്മവിജ്ഞാനസ് ജനിതത്വ, ഇവിടെ ആത്മവിജ്ഞാനം ഉണ്ടാകുന്നു. ഇക്കാര്യം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശ്രവണത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ഇത്രയും വലിയ വിശദീകരണം ഭാഷയത്തിൽ വന്നിട്ടില്ല. കിംഭോ കൃതസ്യ കരണം, പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ഒരു പ്രവൃത്തി എന്തിനാ എന്നാ ചോദിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ധ്യാനിക്കണം, ഉപാസിക്കണം. ഇപ്പോൾ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞല്ലോ, കിംഭോ കൃതസ്യ കരണം, ചെയ്തതിനെ വീണ്ടും ചെയ്യേണ്ട ആവശ്യം തോന്നുന്നു, ഉണർന്നവനെ വീണ്ടും ഉണർത്തേണ്ട ആവശ്യം തോന്നുന്നു. ശരി, ഉണർന്നവനെ വീണ്ടും ഉണർത്താൻ ഒരാൾ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഇനി അവൻ തന്നെ വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിനെന്ത് എന്ത് പേരാ പറയുന്നു? ചികിത്സിക്കേണ്ട രോഗമെന്ന് പറയും, അത്രയേ ഉള്ളൂ. പിന്നീട് ഉണരാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ആവശ്യമില്ല. ഉണർന്നു കഴിഞ്ഞു, പിന്നെ അവന് ഉണർന്നിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആലസ്യം, നിദ്ര തുടങ്ങിയ ദോഷങ്ങൾ വരാതിരിക്കാൻ നോക്കാം. ചിലർ ഉണർന്നാലും വീണ്ടും രാവിലെ ഉണർന്നു കഴിഞ്ഞാലും കുറച്ചുകൂടി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും, വീണ്ടും മുടി പതിച്ചു കിടക്കും. കർത്തവ്യ കർമ്മങ്ങളോടുള്ള വിമുഖത കൊണ്ട് അത് ആലസ്യം, നിദ്ര, അത് വരാതിരിക്കാൻ നോക്കാം. വീണ്ടും അതിലേക്ക് പെടാതിരിക്കാം, വീണ്ടും അതിലേക്ക് പെട്ടുപോകാം, വീണ്ടും ഉറങ്ങാം, വീണ്ടും അതിലേക്ക് വരാം. പക്ഷെ ഉണർവിൽ പിന്നെ രണ്ടാമതൊരു ഉണർവില്ല. അതാണ് കിംഭോ കൃതസ്യകരണം, നിങ്ങൾ ചെയ്തതിനെ വീണ്ടും എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ഏത് ജ്ഞാനത്തെ ഉണ്ടാക്കാനാണ്? അപ്പോൾ ഈ തത്വത്തെ ശ്രവിക്കുന്നവർ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ ദൃഢമായിട്ടും വിശ്വസിക്കുകയെങ്കിലും ചെയ്യാം, എല്ലാവർക്കും ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞു. ജ്ഞാനം ഉണ്ടാകാത്ത ഒരു മനുഷ്യനുമില്ല. ഉറങ്ങുകയാണെങ്കിൽ രക്ഷയില്ല, ഉറക്കത്തിൽ ജ്ഞാനം ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല. സമാധിയിലാണെങ്കിലും ഉണ്ടാകത്തില്ല. കാരണം അടുത്ത് സമാധിയെ നിഷേധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ജ്ഞാനം അത് തന്നെ സമാധി. ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, അത് തന്നെ സമാധി എന്ന് പറയും. അതിനി വരുന്ന ഭാഗത്ത് അത് ശരി. പിന്നെ ജ്ഞാനസമാധി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അത് നമ്മൾ വിശദീകരിക്കും. പക്ഷെ ഗുരുഷ് പറയും, എന്നാലും ഒരു പ്രേരണയില്ലാതെ, ശ്രുതി പ്രേരിപ്പിക്കാതെ, തശ്രവണേ ബിന പ്രവർത്തത, ശ്രവണത്തിനൊരാൾക്ക് താല്പര്യം ഉണ്ടാവണമെങ്കിൽ പ്രേരണ വേണ്ടേ? അതിനൊരു പറയണ്ടേ, നീ ശ്രവിക്കൂ. അങ്ങനെ പറഞ്ഞാൽ അനവസ്ഥാ ദോഷം വരും. പിന്നെ അതിനൊരു പ്രേരണ, പിന്നെ അതിനൊരു പ്രേരണ, അതിനൊരു പ്രേരണ, അങ്ങനെ പോകും. അനവസ്ഥാ ദോഷത്തിലേക്ക് പോകും. അവസാനത്തെ പ്രേരണ ഏതാണെന്ന് പിടിയിട്ടത്തില്ല. അതിനാണ് അനവസ്ഥ എന്ന് പറയുന്നത്. ശ്രവണത്തിന് ഒരു പ്രേരണ, ആ പ്രേരണയ്ക്ക് ഇനി ഒരു പ്രേരണ, അങ്ങനെ പോകും. അനവസ്ഥാ പ്രസംഗ യഥാ ആത്മവാദി വാക്യാർത്ഥ ശ്രവണേ വിധി മന്ദിരേണ പ്രവർത്തതേ തഥാ വിധിവാക്യ ശ്രവണാഭേദി ശ്രവണേവി വിധി മന്ദിരേണ പ്രവർത്തിഷ്യതീതി വിധ്യന്തരാപേക്ഷ. അനവസ്ഥ വിശദീകരിക്കുകയാണ് ഇവിടെ. എന്താണ് ആത്മാവിനെ കുറിച്ച് പറയുന്ന ആ വാക്യാർത്ഥ ശ്രവണത്തിന് വിധി വേണം. അങ്ങനെയാണെങ്കിൽ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന വാക്യത്തിന് വേറെ വിധി വേണം. തഥാ തദർത്ഥ ശ്രവണേപി, പിന്നെ ആ വിധിയുടെ അർത്ഥത്തെ ശ്രവിക്കുന്നതിന് വേണ്ടി വേറെ വിധി വേണം. ഈ അനവസ്ഥ പ്രസിദ്ധി ചെയ്ത അതുകൊണ്ട് അതിൻ്റെ ഒന്നും കാര്യമില്ല. ശ്രുതി അത് ബോധിപ്പിക്കുന്നു. അതിനെ ബോധിക്കേണ്ട രീതിയിൽ ബോധിപ്പിക്കുമ്പോൾ അവിടെ ജ്ഞാനമുണ്ടാകുന്നു. ശ്രവണം തുടരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ചിലരൊക്കെ പറയും, ഇവിടെ ഇങ്ങനെ കേട്ടിരിക്കും ചിലർ, സർവ്വസാധാരണമല്ല എന്നാലും കേട്ടിരിക്കും, തത്വമസി എന്ന് പറയുന്നത് ശ്രവിച്ചതും അയാൾക്ക് ബോധമുണ്ടായി എന്ന് പറയും. ശേതകേതുവിന് പോലും 9 തവണ ഉപദേശിക്കേണ്ടി വന്നു, എന്നാലും ചിലരങ്ങനെ അവകാശപ്പെടാറ്. 1 തവണ കേട്ടു ബോധമുണ്ടായി. അങ്ങനെ സംഭവിക്കാമോ എന്ന് പറയും. അങ്ങനെ സംഭവിക്കുക എന്തുകൊണ്ട്? അതാണ് പറയുന്നത്, ശ്രവണം അവസാനിക്കുന്നില്ല. അത് സാക്ഷാത്കാര പര്യന്തമുണ്ട്. അത് ഈ ദോഷങ്ങളൊക്കെ മാറി ാലും അത് തന്നെയാണ്. ആ അർത്ഥത്തിലാണ് പറയുന്നത്, തത്വമസി എന്ന് കേട്ടപ്പോൾ തന്നെ ബോധമുണ്ടായി എന്ന് പറയുന്നു. അല്ലാതെ ഒരുവന്റെ അടുത്ത് തത്വമസി എന്ന് ഉപദേശിച്ച് ഉടനെ അവന് ബോധമുണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല. ശ്രവണ മനനാദികളുടെ ആ തുടർച്ചയിൽ ആ തത്വമസിയിൽ നിന്നുണ്ടായ ആ ബോധം, അത് ദോഷങ്ങളൊന്നും കൂടാതെ പ്രകാശിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പിന്നെ ആ ജ്ഞാനം അതെങ്ങനെയാണ്, അത് ആത്മാവിനെ എങ്ങനെ വിഷയമാക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് ഭാഗങ്ങളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകാം, ആത്മാവ് വിഷയമാകുമോ വിഷയമാകത്തില്ലേ, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്ഞാനം എങ്ങനെ സംഭവിക്കുന്നു, അതും അദ്വൈതാത്മബോധം. അതാണ് പ്രത്യേക ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ അദ്വൈതമാണ് നമ്മുടെ വിഷയം. അതും ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈതം, വേറെ ആരെങ്കിലും പറഞ്ഞ അദ്വൈതമാണ്. ആ അദ്വൈത ബോധം അതാണ്. അപ്പൊ ഇത് പറയുമ്പം അവിടെ ഒരു സിദ്ധനുണ്ടായിരുന്നു, അങ്ങേർക്ക് എങ്ങനെ ബോധം ഉണ്ടായിരുന്നു എന്റെ അടുത്ത് ചോദിക്കരുത്, അങ്ങേരെ കണ്ട് ചോദിക്കുക, ആ സിദ്ധനെ കണ്ട് ചോദിക്കുക, തനിക്ക് എങ്ങനെ ബോധം ഉണ്ടായിരുന്നു. സ്വാമി പറയുന്നതനുസരിച്ച് തനിക്ക് ബോധം ഉണ്ടാകത്തില്ല, അതൊക്കെ അവിടെ പോയി ചോദിക്കുക. ഇവിടെ നമ്മൾ ശ്രുതിവാക്യങ്ങൾക്കനുസരിച്ച് ഭാഷ്യത്തിനനുസരിച്ച് ചർച്ച ചെയ്യും. ലോകത്ത് എത്ര സിദ്ധന്മാരുണ്ടെന്നോ എത്ര പേർക്ക് ആത്മജ്ഞാനുണ്ടെന്നോ എനിക്ക് യാതൊരു പിടിപാടുന്നു. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും ചോദിക്കുന്നു. ഇവിടെ ഭക്ഷ്യക്കാരൻ എങ്ങനെയാണോ അദ്വൈത ആത്മതത്വത്തെ വിശദീകരിക്കുന്നത്, ആത്മബോധത്തെക്കുറിച്ച് എങ്ങനെയാണോ പറയുന്നത്, അതിനെ സംബന്ധിച്ച് വരുന്ന ബുദ്ധിദോഷങ്ങളെ നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാം പരിഹരിക്കാൻ ശ്രമിക്കാമെന്നേ പറയുന്നു. ആരുടെയും ദോഷത്തെ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല, അവനവൻ തന്നെ പരിഹരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ജ്ഞാനം ഇങ്ങനെയാണോ? വാക്യജനിത ആത്മജ്ഞാന സ്മൃതിസന്തതേഹി ശ്രവണ വിജ്ഞാന മാത്ര അർത്ഥാന്തരത്വമിരി ചേത് ഉടമ മറ്റൊരു വിഷയമാണ്, അത് നമ്മൾ പിന്നീട് ചർച്ച. Thank you.